നമ്മള് മറ്റുള്ളവരെ നിരീക്ഷിച്ച് ഇങ്ങനെ നടക്കുന്ന സമയം നമ്മളെ നിരീക്ഷിക്കുക. നമ്മളെ തന്നെ നിരീക്ഷിക്കുക, അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇൻട്രോസെപ്ഷൻ എന്ന് പറയും ഇംഗ്ലീഷ്. സൈക്കോളജിയിലൊക്കെ വളരെ പ്രാധാന്യമുള്ളതാണ്. മനഃശാസ്ത്ര ചികിത്സയ്ക്ക് വേണ്ടി പോലും ഉപയോഗിക്കുന്നതാണ് ഇൻട്രോസെപ്ഷൻ എന്ന് വെച്ചാൽ. ഇപ്പോ ആധ്യാത്മിക ജീവിതത്തിലേക്ക് വരുമ്പോൾ അവർക്കൊരു അവരുടെ ജീവിതത്തിലൊരു ആദർശം വേണം, ജീവിത ആദർശം വേണ്ടേ? അപ്പൊ എന്താണ് ജീവിത ആദർശം? എന്തായാലും ഇങ്ങനെ ഒരു ജീവിതത്തിലേക്ക് വന്നു. അപ്പൊ ജീവിതത്തിലെ ആദർശം എന്താണ്? അല്ല, ഈ അതിപ്പോ എന്താണ് ഗുരു പറഞ്ഞിരിക്കുന്നത്? അത് നമ്മളിങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് നമ്മൾ തന്നെ അതിന്റെ വില കളഞ്ഞ ഒരു കാര്യമാണ്. നമ്മുടെ സ്വന്തം കാഴ്ചപ്പാടാണ് ഞാൻ ചോദിക്കുന്നത്. എന്താണ് ജീവിതത്തിന്റെ സത്യസന്ധമായി പ്രവർത്തിക്കുക? എളുപ്പമുള്ള കാര്യമില്ല. സുതാര്യത നല്ലൊരു കാര്യമാണ്. സുതാര്യത എന്ന് പറഞ്ഞാൽ അതല്ല, ഇത് സുതാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്? സുതാര്യത എന്ന് പറഞ്ഞാൽ എന്താണ്? മനസ്സും വാക്കും പ്രവൃത്തിയും പൊരുത്തപ്പെട്ടിരിക്കുക. എന്നുവെച്ചാൽ ചിന്തിക്കുന്നതെന്തോ അത് തന്നെയായിരിക്കണം നമ്മുടെ വാക്കിന് വരേണ്ടത്. നമ്മുടെ ചിന്തയും വാക്കിനും അനുസരിച്ചായിരിക്കണം പ്രവൃത്തി. ഇത് മൂന്നും ഒരുമിച്ച് വരുന്നതിനാണ് സുതാര്യത. അത് ആ വ്യക്തിയുടെ ജീവിതത്തിൽ വരേണ്ട സുതാര്യത. കാരണം ചിലപ്പോൾ നമ്മൾ ചിന്തിക്കുന്നത് ആയിരിക്കില്ല നമ്മളെ ആൾക്കാരോട് സംസാരിക്കുന്നു. എങ്ങനെ അങ്ങനെ അല്ല, അതൊക്കെ പഴയ ആയുർവേദക്കാരുടെ സിദ്ധാന്തമാണ്. ഇന്ന് എന്താണ് ഒരു ഡോക്ടർ തുറന്ന് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ആ മെഡിക്കൽ എത്തിക്സിന് വിരുദ്ധമായ കാര്യമാണ്. ഇപ്പോൾ ഒരു ഡോക്ടറെ അടുത്തൊരു രോഗിയാണ്, അയാള് അതിമാരകമായ ക്യാൻസർ രോഗമാണ്, അയാൾ 6 മാസത്തിനകം മരിച്ചു പോകും. ഇത് ഡോക്ടർക്ക് അറിയാമെങ്കിൽ ആ ഡോക്ടർ അയാളോട് സംസാരിച്ച് സംസാരിച്ച് പതുക്കെ പതുക്കെ ആ ഒരു യാഥാർത്ഥ്യത്തിലേക്ക് അയാളെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. ഒരിക്കലും ഒരു രോഗിയുടെ രോഗവിവരം എന്താണ് ഒരു ഡോക്ടർ വിളിച്ചു വയ്ക്കാൻ പാടില്ല രോഗിയിൽ നിന്ന്. അത് അയാളെ ബോധ്യപ്പെടുത്തുന്നു. കാരണം എന്തെന്ന് വെച്ചു കഴിഞ്ഞാൽ, പഴയ കാലത്തൊക്കെ ഈ ആയുർവേദത്തിലൊക്കെ രോഗം കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ്? നിദാനം, അതായത് ഇങ്ങനെ ഊഹാബോഹങ്ങളിലൂടെയൊക്കെയാണ് രോഗം കണ്ടുപിടിക്കുന്നത് പഴയ കാലത്ത്. അപ്പൊ ഈ രോഗിയുടെ രോഗം എന്താണെന്ന് ഡോക്ടർക്ക് മാത്രമേ അറിയാവൂ. ഒരു വൈദ്യൻ, ഡോക്ടർ എന്ന് വെച്ചാൽ വൈദ്യൻ, രോഗിയുടെ രോഗം എന്താണെന്ന് വൈദ്യന് മാത്രമേ അറിയാൻ പറ്റൂ. വേറെ ലോകത്തൊരു മനുഷ്യനും അറിയാൻ പറ്റില്ല. ഇന്നങ്ങനെയല്ല. ഒരു രോഗിയുടെ രോഗം എന്തെന്ന് അറിയുന്ന ആരാണ്? ഒരുപാട് മെഷീനുകളാണ്. രഹസ്യമുണ്ട്, മനസ്സിലായോ? ഇപ്പോ ഡോക്ടർ കുഴൽ വെച്ച് നോക്കുമല്ലോ. ആയുർവേദക്കാർ കുഴൽ വെച്ച് നോക്കുന്ന പരിപാടി ഉണ്ടായിരുന്നു. കുഴൽ വെച്ച് നോക്കി, പിന്നീട് അത് എന്തായി? എക്സ്റേ ആയി, സിടി സ്കാനായി, MRI സ്കാനായി, FMRI സ്കാനായി. അങ്ങനെ വരുമ്പോഴത്തേക്ക് രോഗവിവരം എന്ന് പറയുന്ന ഇരിക്കുന്ന എവിടെ? ഡോക്ടറുടെ കയ്യിലല്ല ഇരിക്കുന്നത്, അതിന്ന് കമ്പ്യൂട്ടറുകളിൽ ഇരിക്കുകയാണ്. അപ്പൊ അത് രോഗവിവരം പരസ്യമായ ഒരു കാര്യമാണ്, രഹസ്യമുണ്ട്. ആയുർവേദം പോലെ അതുകൊണ്ടൊരു രോഗി രംഭം വന്നു കഴിഞ്ഞാൽ ആ രോഗവിവരം, പക്ഷെ അത് ഡോക്ടർ രോഗിയെ സമീപിക്കേണ്ടത് വളരെ മനഃശാസ്ത്രപരമായി, അയാൾക്ക് പെട്ടെന്നൊരു ആഘാതം ഉണ്ടാക്കാത്ത രീതിയിൽ, പക്ഷെ അയാളെ ബോധ്യപ്പെടുത്തണം. ഡോക്ടർ, നിങ്ങളുടെ രോഗത്തിന്റെ അവസ്ഥ ഇതാണ്, ഒരു ക്യാൻസർ ആണെങ്കിൽ അത് ഫസ്റ്റ് സ്റ്റേജാണ്, സെക്കൻഡ് സ്റ്റേജാണ്, തേർഡ് സ്റ്റേജാണ്. ഏത് സ്റ്റേജ് എന്ന് പറയുന്ന ആളെ വ്യക്തമായി മനസ്സിലാക്കിയിട്ട് ആ രോഗത്തിന്റെ അവസ്ഥയെ എന്തിനാണെന്ന് മനസ്സിലാക്കി കൊടുക്കുന്നു, ആ രോഗത്തിന്റെ അവസ്ഥയെ നേരിടാൻ ആ രോഗിയെ പ്രാപ്തനാക്കുക. ഇനി മരണമായിക്കോട്ടെ, മരണമാണെങ്കിൽ ആ മരണത്തെ നേരിടാൻ രോഗിയെ പ്രാപ്തമാക്കുക എന്നുള്ളതാണ്. അതാണ് ഈ മോഡേൺ മെഡിസിന്റെ എത്തിക്സ് എന്ന് പറയുന്നതാണ്. അല്ലാതെ രോഗിയിൽ നിന്ന് വിവരം മറച്ചു വയ്ക്കുകയല്ല. അത് ആയുർവേദം, ആ കാലമൊക്കെ പോയി. മനസ്സിലായോ? ഇപ്പൊ അവ ചോദിക്കും, ഒരു കൊച്ചുകുട്ടിയാണെങ്കിൽ, കൊച്ചുകുട്ടിയാണ് രോഗമായിട്ടുള്ളത്, അതിനെ ബോധ്യപ്പെടുത്താൻ പറ്റും, വേണ്ട അതിന്റെ മാതാപിതാക്കളെ ബോധ്യപ്പെടുത്തുന്നു. ഈ കുട്ടിയുടെ കാരണം ആ രോഗത്തെ സംരക്ഷിച്ച് ആ കുട്ടിക്ക് വേണ്ട എല്ലാ സംരക്ഷണവും കൊടുക്കേണ്ട മാതാപിതാക്കളാണ്. അപ്പൊ അവരെ ബോധ്യപ്പെടുത്തുന്നു. ആ ഡോക്ടറുടെ കർത്തവ്യവുമാണ്. എന്നിട്ട് എന്തിനായാലും ശരി, ആ രോഗിയെ അതിനെ ഫേസ് ചെയ്യുന്നതിന് തയ്യാറാക്കും. അപ്പോ സുതാര്യത എന്ന് പറയുന്ന ഇതാണ്. ഏത് രംഗത്തായാലും ശരി, മനുഷ്യന്റെ സാമൂഹ്യ ജീവിതത്തിൽ എന്ന് പറയുന്നത്, ഇത് പറയുന്നത് സാമൂഹ്യ ജീവിതത്തിലാണ്. സാമൂഹ്യ ജീവിതത്തിൽ മനുഷ്യന് എന്താണ് ആ സുതാര്യത എന്ന് പറയുന്ന ആവശ്യമാണ്. പിന്നെ ചില ഭാഗങ്ങൾ, ചില കാര്യങ്ങളിൽ എന്താണ് ചിലടത്തൊക്കെ രഹസ്യങ്ങൾ സൂക്ഷിക്കേണ്ടി വരും. അത് മറ്റൊരു വിഷയമാണ്. അത് എന്താണ് വ്യക്തി ജീവിതത്തെ സംബന്ധിക്കുന്ന കാര്യങ്ങളല്ല, ഒരു വ്യക്തി ജീവിതമല്ല. ഇപ്പൊ ഒരു സയൻസിന്റെ ടെക്നോളജിയുടെ ഒക്കെ രഹസ്യങ്ങൾ ഒരു കമ്പനി സൂക്ഷിക്കുന്നു. അത് അതൊക്കെ കമ്പനികളെ സൂക്ഷിക്കുക എന്ന് പറഞ്ഞാൽ അത് എന്താണ് ഇന്റർനാഷണലായി അംഗീകരിച്ചിട്ടുള്ള ഒരു പ്രോട്ടോകോൾ. ആ പ്രോട്ടോകോളിന്റെ അടിസ്ഥാനത്തിലാണ് അതൊക്കെ സൂക്ഷിക്കുന്നത്. അത് പൂർണ്ണമായി രഹസ്യമാക്കി വെക്കാൻ പറ്റില്ല. അതിനൊക്കെ പ്രോട്ടോകോളുണ്ട്. എവിടെയെങ്കിലും അത് വരണം, പൂർണ്ണമായും അതിനെ മറച്ചു വെക്കാൻ പറ്റില്ല. രഹസ്യം എന്ന് പറയാൻ പറ്റില്ല. ഇപ്പൊ നമ്മള് മന്ത്രിമാര് സത്യപ്രതിജ്ഞ പറയും, എന്താണ് ഞങ്ങള് രഹസ്യങ്ങളെല്ലാം സൂക്ഷിക്കുന്നു. പക്ഷെ രഹസ്യം എന്ന് വെച്ചാൽ മന്ത്രിമാർക്ക് അത് രഹസ്യമല്ല, പബ്ലിക്കിനാണ് അത് രഹസ്യമായിരിക്കുന്നത്. കുറച്ചു പേർക്ക് അത് പരസ്യമായി. അത് രാജ്യത്തിന്റെ പൊതു താല്പര്യത്തിനെതിരായി വന്നു കഴിഞ്ഞാൽ അത് രഹസ്യമായി. ഒരു മിസൈലിന്റെ രഹസ്യം, അത് രഹസ്യമല്ല. കുറെ പേർക്ക് അതറിയാം, പക്ഷെ രാജ്യ താല്പര്യത്തിനെതിരായി വരുമെന്നുള്ളത് അത് പബ്ലിക്കിന്റെ മുമ്പിൽ അത് പരസ്യപ്പെടുത്തില്ല. പക്ഷെ അത് കുറെ പേരുടെ ഇടയിൽ അത് പരസ്യമായി. അപ്പോ സുതാര്യത എന്ന് പറയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. പിന്നെ പിന്നെന്താണ് ഒരു ആധ്യാത്മികമായ ജീവിതത്തിൽ ഒരാൾ ആദർശമായി സൂക്ഷിക്കുന്ന കാര്യം? ഒന്ന് സുതാര്യത, അത് ശരിയാണ്. പിന്നെന്താണ് ഇൻട്രോസെപ്ഷൻ എന്ന് പറയുമ്പോ ആത്മാവിനെ നിരീക്ഷിക്കുന്നതല്ല, മനസ്സിലായോ? അതൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ ഇങ്ങനെ പറയാം, ആരും ഒട്ടും നിരീക്ഷിക്കാനും പോകുന്നില്ല, മനസ്സിലായോ? സ്വയം നിന്നവൻ ആത്മാവിനെ നിരീക്ഷിച്ചെന്ന് ആരും നന്നാവില്ല. ആ എന്ന് പറയാം, അവനവനെ അവനവനെ നിരീക്ഷിക്കാൻ പറഞ്ഞ എന്തിനാ നിരീക്ഷിക്കുന്നത്? എന്തിനാ അവനവനെ നിരീക്ഷിക്കും? അപ്പൊ വേറെ സ്ഥലത്ത് പോകരുത്. അവനവനെ നിരീക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താ നിരീക്ഷിക്കേണ്ടത്? ചോദിച്ചതിന്റെ ഉത്തരവല്ല. അവനവനെ നിരീക്ഷിക്കാന്ന് പറഞ്ഞാൽ എന്താ നിരീക്ഷിക്കുന്നത്? തെറ്റിദ്ധരിക്കരുത്, അത് അറിയത്തില്ല, അതുകൊണ്ടാ അതും ഇതും പറയുന്നു. അവനവനെ നിരീക്ഷിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവനവന്റെ ചിന്തകൾ, അവനവന്റെ ചിന്തകളെ നിരീക്ഷിക്കുക. എന്തിനാ അവനവന്റെ ചിന്ത നിരീക്ഷിക്കുന്നത്? എന്തിനാണ് അവനവന് അവനവന്റെ ചിന്തയെ നിരീക്ഷിക്കുന്നത്? അതായത് അവനവന്റെ ചിന്തകളാണ് അവനവന്റെ വാക്കായിട്ടും അവനവന്റെ പ്രവൃത്തിയായിട്ടും പുറത്തു വരുന്നത്. നമ്മളാദ്യം മനസ്സിൽ ചിന്തിക്കും. ഇപ്പൊ ഒരാൾക്കൊരു സഹായം ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? നമ്മളെ മനസ്സിൽ ചിന്തിക്കും അവനെന്തെങ്കിലും ഒരു സഹായം ചെയ്യണം. വേറിട്ടൊരു പാര പണിയണമെങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? മനസ്സിൽ പ്ലാൻ ചെയ്യും, അവനിട്ട് പണിയണം. പിന്നെ അതെന്ത് വരും? രണ്ടാമതാണത് വാക്കിലൂടെയും പ്രവൃത്തിയിലൂടെയും പുറത്തിൽ വരുന്നത്. ശരിയാണോ? എന്താ ഒരു സംശയം പോലെ. യോഗിയൊന്നും ആവണ്ട, മനുഷ്യനായ നടക്കാത്ത കാര്യം. ഇത്രയും കാലം ഇങ്ങനെ നടന്നിട്ട് നടക്കാത്ത കാര്യം ഇനി എന്തിനാ പറയുന്നത്? ഇത് നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും സാധ്യതയുള്ള ഒരു കാര്യം പറ. ഗീതയിൽ പറഞ്ഞു, മറ്റിടത്ത് പറഞ്ഞു, കൊണ്ട് കാര്യമില്ല, ഒരു കാര്യമില്ല. പുലിക്കോടൻ നാരായണൻ എന്ന് കേട്ടിട്ടുണ്ടോ? ആരാണ് നല്ല കേട്ടില്ല രാജനെ ഉരുട്ടിക്കൊന്നവൻ. അവൻ രാജനെ ഉരുട്ടിക്കൊന്ന് പെൻഷൻ പറ്റിയതിന് ശേഷം ജീവിതകാലം മുഴുവൻ ഗീത പ്രഭാഷണം നടത്തിയ കഴിഞ്ഞത്. മനസ്സിലായോ? രാജനെ ഉരുട്ടിക്കൊന്നിട്ട് പിന്നെ മരണം വരെ അയാളുടെ തൊഴിലെന്തായിരുന്നു? താടിയും മുടിയൊക്കെ നീട്ടി വളർത്തി സ്വാമിയായി ഗീതാ പ്രഭാഷണമായിട്ടാണ് ഭക്ഷണ യോഗം. അപ്പൊ അതുകൊണ്ട് എന്താണ് യോഗി ഭവാർജന എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് കുരുക്കോടനും അങ്ങനെയായിരുന്നു, അതുകൊണ്ടൊന്നും യാതൊരു കാര്യമില്ല, അതൊന്നും പറയരുത്. ശാസ്ത്രമൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ എന്താ പറഞ്ഞത് എന്നുള്ള അവസാനം പറഞ്ഞ എന്താണ്? അവസാനം പറഞ്ഞ എന്താണ്? ആ ചിന്തകളാണ്, നമ്മുടെ ചിന്തകളാണ്, അതാണ് വാക്കായും പ്രവർത്തിയായും പറയുന്നത്. ഇല്ല, സ്വാമിയെ കാണുമ്പോ ഒന്ന് അട്ടഹസിക്കണമെന്ന് നമുക്ക് തോന്നുകയാണെങ്കിൽ അതാദ്യം നമ്മുടെ മനസ്സിൽ പ്ലാൻ ചെയ്യും. അയാളെ കാണുമ്പോ രണ്ട് പറയണം, ഉള്ളിലിരുന്ന് ഇങ്ങനെ പതഞ്ഞ് പതഞ്ഞ് പതഞ്ഞ് വിദ്വേഷം. എന്നിട്ടാണ് കാണുമ്പോഴും നമ്മൾ എന്ത് ചെയ്യുന്നത്? അട്ടഹസിക്കും. എന്താ അതിന്റെ ഫലം എന്ന് പറയുന്നത്? എന്താ അതുകൊണ്ട് എന്താ നമുക്ക് ഫലം? ഒരു സമാധാനം, ഒരു സന്തോഷം. പരസ്യമായ ഒരാളെ മറ്റുള്ളവരുടെ ഉപയോഗിച്ച് അധിക്ഷേപിക്കുന്ന നമുക്ക് കിട്ടുന്ന എന്താ? ഒരു സന്തോഷം. അയാളുടെ ചമ്മൽ കാണുമ്പോൾ നമുക്കൊരു ഒരു നിർവൃതി. ഇത് യോഗിയാകുന്നതല്ല. ഇതാണോ യോഗിയാകാൻ പറഞ്ഞത്? തസ്മാ യോഗി ഭവാർജ്ജുന, ആത്മാവിനെ നിരീക്ഷിക്കുന്ന ഇതാണ്. ഇതൊന്നുമല്ല. ഇത് എന്താണോ, ഒന്നുകിൽ നമ്മൾ മുന്നോട്ട് പോകും അല്ലെങ്കിൽ പിറകിലോട്ട് പോകും. രണ്ട് വഴിയുണ്ട്. ആ മുന്നോട്ട് പോകുന്നതിനാണ് ഗുരുദേവൻ എന്ത് പറഞ്ഞത്? മുന്നോട്ട് പോകുന്നതിന് ഗുരുദേവൻ എന്താ പറഞ്ഞത്? ജീവന്റെ ഊർധ്വഗതി എന്ന് പറഞ്ഞു. ഇന്നലെ പറഞ്ഞിരുന്നു, ചോദിച്ചോ മറന്നു. മനുഷ്യ അവന്റെ ജീവിതത്തിൽ മുന്നോട്ട് പോകുന്നതിനാണ് ഗുരുദേവൻ പറഞ്ഞത് ജീവൻ ഊർധ്വഗതി വേണം എന്ന് പറയുന്നതാണ്. അപ്പൊ ഈ പറയുന്ന ഈ ഇതുണ്ടല്ലോ, എന്താണ്? നമ്മള് ഉള്ളിലിങ്ങനെ ഒരുപാട് ചിന്തിച്ച് കൂട്ടുകയും എന്നിട്ട് ഇങ്ങനെ, ഞാൻ ജനിച്ചു വളർന്ന ഒരു പട്ടിക്കാട്ടിലാണ്, ഒരു നാടൻ പ്രദേശം, ഇതുപോലെ ശിവേരി പോലെ ഒരു പ്രദേശം. നമ്മുടെ ശാരദാനന്ദ സ്വാമി അവിടെ വന്നിട്ടുണ്ട്, സ്വാമിക്കറിയാം. മുമ്പോ ഇതുപോലെ തന്നെ അവിടെ ഒരു വന്നു, ഇതൊരു വന്നു, അപ്പുറത്തൊരു വന്നു, അപ്പോ ഇവിടെയാണ് ഞാൻ ജനിച്ചത്. അപ്പൊ ഇതുപോലെ ഒരു കുന്നാണ് ഞങ്ങളുടെ സാമ്രാജ്യം. അപ്പൊ അതിനകത്ത് വേറെ വീടൊന്നും ഇല്ല, കുറച്ചധികം സ്ഥലമാണ്. ഇതിന്റെ അപ്പുറത്തൊരു കുന്ന്, അതിന്റെ അപ്പുറത്തൊരു കുന്നുണ്ട്. മിക്കവാറും ദിവസങ്ങളിൽ വൈകുന്നേരം ഞങ്ങളൊക്കെ വീട്ടില് ആരും കാണാതെ കുറച്ച് ദൂരം മാറിപ്പോയിരിക്കും. എന്തെന്ന് വെച്ചാൽ ചെറിയ പ്രായത്തിൽ 10-12 വയസ്സുള്ളത്, എന്നാ ഈ വീട്ടിൽ നിന്നുകൊണ്ട് വൈകുന്നേരം സ്ത്രീകൾ മറ്റേ കുന്നി നോക്കിയിട്ട് എന്താണോ ഡിക്ഷണറിയിൽ ഇല്ലാത്ത വാക്കുകൾ ഇത് കേൾക്കാനാണ് നമ്മൾ പോയിരിക്കുന്നത്. ഈ വീട്ടിലിത് കേൾക്കുന്നതല്ല, ഇത് ഇവരിൽ നിന്നേ കേൾക്കാൻ പറ്റും. മറുവശത്ത് നിന്നൊരു സ്ത്രീ എന്ത് ചെയ്യും, മറുവശത്ത് നിന്നൊരു സ്ത്രീ എന്ത് ചെയ്യും, ഇങ്ങോട്ട് തിരിച്ച് മനസ്സിലായ ഇവരിങ്ങനെ ഏകദേശം ഒരു വൈകുന്നേരം 7 മണിക്ക് തുടങ്ങി കഴിഞ്ഞാൽ 9 മണി വരെ ഇത് കാണും. നമുക്ക് ഒരു 10 മിനിറ്റൊക്കെ കിട്ടും, അല്ലെങ്കിൽ നമ്മളെ പിടിക്കും, തിരിച്ചു പിടിക്കും. ഇങ്ങോട്ട് ഒരു 10 മിനിറ്റൊക്കെ നമ്മൾ പോയി കേൾക്കും ഇവരെന്തായി പറയുന്നത്. ഒരു താളത്തിനാണ്, 9 മണിയാകുമ്പോ ഇവര് ക്ഷീണിക്കും. അപ്പൊ രണ്ടു കൂട്ടരും നിർത്തും. പിന്നെ അതിന്റെ ഒരു പിണക്കം എന്നൊക്കെ പറയുന്ന ഒരു 3-4 ദിവസമേ കാണും. അത് കഴിയുമ്പോ അവരെന്ത് ചെയ്യും, വീണ്ടും ഒന്നോ വീണ്ടും ഒരാഴ്ച കഴിയുമ്പോൾ വീണ്ടും അവർ ഇത് തന്നെ. നമ്മളീ ആൾക്കാരെ കാണുമ്പോൾ മനസ്സിലായോ, നമ്മളീ ആൾക്കാരെ കാണുമ്പോൾ നമ്മളീ അട്ടഹസിക്കുന്നത് നമ്മുടെ മനസ്സ് ഈ മനസ്സ് തന്നെയാണ്, ഒരു വ്യത്യാസം. ഇവര് ചെയ്യുന്ന അതേ പ്രവൃത്തിയാണ്, അതേ മനഃശാസ്ത്രം തന്നെയാണ് നമ്മളെയും മനസ്സിൽ പ്രവർത്തിക്കുക. ഒരു വ്യത്യാസമില്ല. നമ്മളാൾക്കാരോട് ഇങ്ങനെ അട്ടഹസിക്കുകയാണ്, കാരണം നമുക്ക് നമ്മളെ അത് റിലാക്സ് ചെയ്യും. അതിന് ഈ എന്താണ് ടോക്ക് അലോട്ട് പ്രോട്ടോക്കോൾ എന്ന് പറയും. എന്ന് വെച്ചാൽ നമ്മള് ഇപ്പോ നമ്മുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, നമ്മള് മനസ്സിൽ വരുന്ന ചിന്തകൾ നമ്മൾ സംസാരിക്കുന്നു എന്ന് വിചാരിക്കട്ടെ. തിങ്ക് അലോട്ട് പ്രോട്ടോകോൾ, ടോക്ക് അലോട്ട് പ്രോട്ടോകോൾ എന്നൊക്കെ പറയും. ചിലപ്പോൾ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ സംസാരിക്കാറില്ല അല്ലേ. ചില ആൾക്കാരല്ല ഞാൻ സംസാരിക്കാറുണ്ട്, ചില ആൾക്കാർ എന്തിനാ എപ്പോഴും ഇല്ല. ചില സമയം നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, മനസ്സിൽ വരുന്ന കാര്യം നമ്മൾ ചിലപ്പോൾ പറയും. നമ്മൾ ചിന്തിക്കുകയായിരിക്കുക, നമ്മൾ അറിയാതെ തന്നെ എന്ത് ചെയ്യും, അവിടെ ഇവിടെയൊക്കെ ചെറുതായിട്ട് സംസാരിക്കും. എപ്പോഴും സംസാരിക്കുകയല്ല, ചെറുതായിട്ട് സംസാരിക്കും. ഈ കാര്യം നമ്മൾ ഏകാന്തമായ സ്ഥലത്ത്, മറ്റാരും ഇല്ലാത്ത സ്ഥലത്ത്, അല്ലെങ്കിൽ മുറിയിൽ കഥകടച്ചിരുന്ന് ആരും കേൾക്കാത്ത രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നത് സംസാരിക്കണമെന്നാണ്. അതിനാണ് തിങ്ക് അലോട്ട് പ്രോട്ടോകോൾ എന്ന് പറയുന്നത്, ഒരു മനഃശാസ്ത്ര ചികിത്സയാണ്. ഇങ്ങനെ നമ്മൾ എന്താണ് കുറച്ച് നമ്മൾ ചിന്തിക്കുന്ന ഉച്ചത്തിൽ സംസാരിച്ചു കഴിഞ്ഞാൽ, കുറച്ച് ഉച്ചത്തിൽ നമ്മൾ കേൾക്കത്തക്ക രീതിയിൽ, അപ്പൊ നമ്മളെ ചിന്ത, നമ്മൾ ചിന്തിക്കുന്ന ധൈര്യമായിട്ട് മറ്റുള്ളവരെ കുറിച്ച് ദ്രോഹ ചിന്തകളൊക്കെ നമ്മുടെ ഉള്ളിൽ വരുന്നത് എന്തുകൊണ്ടാണ്, ആരും അറിയത്തില്ലല്ലോ നമ്മുടെ ഉള്ളിലല്ലേ ചിന്തയിരിക്കുന്നു. ആരും അറിയില്ല എന്നുള്ള ധൈര്യത്തിലാണ് നമ്മൾ മറ്റുള്ളവരെ കുറിച്ച് വളരെ മോശമായി ചിന്തിക്കുന്നു, ഒരാളെ ഉപദ്രവിക്കണം, ദ്രോഹിക്കണം, അത് ചെയ്യണം, ഇത് ചെയ്യണം ഒക്കെ ചിന്തിക്കുന്നു. നമ്മുടെ മനസ്സ് വരുന്ന നിഷേധാത്മകമായ എല്ലാ ചിന്തകളും നമ്മളല്ലാതെ ആരും അറിയുന്നില്ല എന്നുള്ള ഇതാണ്. അപ്പൊ നിങ്ങൾ ഒരു ദിവസം 10 മിനിറ്റ് നമ്മൾ സംസാരിച്ച് ചിന്തിക്കുക, അങ്ങനെ സംസാരിച്ചിരിക്കുമ്പോൾ നമ്മളത് കേൾക്കും. നമ്മളത് കേൾക്കുമ്പോൾ നമുക്ക് തന്നെ എന്ത് തോന്നുന്നു, നമ്മുടെ ഉള്ളിൽ നിന്നത് പുറത്തു വന്നു, പുറത്തു വന്ന് നമുക്ക് തന്നെ നമ്മളെ കുറിച്ചൊരു നാണക്കേട് വന്നു. ഞാൻ ഇങ്ങനെയൊക്കെയാണല്ലോ ചിന്തിക്കുന്നത് എന്ന് അപ്പോഴേ ചിന്തിക്കും, ചിന്തിച്ചാൽ ചിന്തിക്കില്ല. നമ്മൾ ചിന്തിക്കുന്നത് നമ്മൾ വിളിച്ചു പറയുമ്പം സ്വാഭാവിക ഒരാൾക്ക് ഇത്രയും മോശമാണോ താനെന്ന് തോന്നിപ്പോകും. ഇതിങ്ങനെ ആൾക്കാർ കൊണ്ട് സംസാരിപ്പിക്കാറുണ്ട്. അപ്പോ ഇത് ഇതിന് മാത്രമല്ല, ഈ IBM പോലെയുള്ള കമ്പനികളിലൊക്കെ അവർ പ്രോജക്റ്റുകൾ ഡിസൈൻ ചെയ്യിക്കുമ്പോഴും ആൾക്കാരെ ഒരു അഞ്ചാറ് പേരെ സെലക്ട് ചെയ്ത് ഒരു മുറിയിലിരുത്തിയിട്ട് അവരെ കൊണ്ട് ചിന്തിക്കുന്നത് സംസാരിക്കാൻ പറയും. എന്നിട്ട് അതിനെ റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്ത് അനലൈസ് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് അവർ ചിന്തിക്കുന്നതിൽ കൂടുതൽ ഇത് പഠിക്കുമ്പോൾ കൂടുതൽ പ്രയോജനം ചെയ്യുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ പുറത്തു വരും. അപ്പോ അത് ശരിക്കുമുള്ള ഒരു ഇന്റർസെപ്ഷനാണ്. ഒരു എന്താണ് നമ്മുടെ ചിന്തയെ നമ്മൾ പരിശോധിക്കുക. നമ്മളെ ചിന്തയെ പരിശോധിക്കണം എന്ന് വെച്ചാൽ നമുക്ക് പരിശോധിക്കാൻ പറ്റില്ല. കാരണം അതുമായിട്ട് നമ്മളങ്ങ് പൊരുത്തപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ ചിന്തിക്കുകയാണ്, എന്താ പരിശോധിക്കുക? നമ്മുടെ ചിന്ത നമ്മൾ അറിയുന്നുണ്ടല്ലോ, ഇനി എന്താ അത് പരിശോധിക്കാം? പക്ഷേ ഇതിനെ നമ്മുടെ ചിന്തയെ നമ്മൾ പറഞ്ഞ് നമ്മൾ റെക്കോർഡ് ചെയ്ത് രണ്ടാമത് നമ്മൾ കേൾക്കുകയാണ്, നമുക്കത് മോശമായിട്ട് തന്നെ തോന്നും. അത് നമുക്ക് ശരിയല്ല. ഇത് നമുക്ക് മുന്നോട്ട് പോകാൻ സഹായിക്കുന്നതല്ല എന്ന് തോന്നും. അപ്പോ അതിനാണ് ഇന്റർസെപ്ഷൻ എന്ന് പറയുന്നത്. മനസ്സിലെന്ത് കിടക്കുന്നു നമുക്കറിയാം. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യമില്ല. നമ്മുടെ മനസ്സിൽ എന്ത് വന്നാലും മനസ്സിൽ വരുന്നതിന് ഒളിഞ്ഞിരിക്കാൻ പറ്റില്ല. നിങ്ങളുടെ മനസ്സിലൊരു ചിന്ത കടന്നു വരിക, നിങ്ങളിൽ നിന്ന് ഒളിഞ്ഞിരിക്കുക നടക്കുന്ന കാര്യമില്ല. ആ ചിന്തയെ നമ്മൾ എന്ത് ചെയ്യുന്നു? ആ ചിന്തയെക്കുറിച്ച് നമ്മൾ ബോധമുള്ളത് കൊണ്ടാണ് നമ്മളതിനെ ബോധപൂർവം വളർത്തി വളർത്തി വളർത്തി കൊണ്ടുവരുന്നത്. അപ്പോ നമുക്ക് ആത്മീയ രീതിയിലാണെങ്കിൽ മുന്നോട്ട് പോകുന്നതിന് തടസ്സമായിട്ട് വരും. അപ്പോൾ ഇത് നമുക്കറിയാം, അത് തടസ്സമാണെന്നുള്ള ഒരു ഒരു ചിന്ത കൂടെ വരണം. ബോധമില്ലാതെ ആരും ചിന്തിക്കുന്നില്ല, ബോധപൂർവം തന്നെ ചിന്തിക്കുന്നു. അത് അതിന് ഈ എന്താണ് പഴയ ബൌദ്ധ സാഹിത്യങ്ങളിൽ പറയും സമ്പ്രജ്ഞാനം, നിങ്ങളുടെ യോഗസൂത്രത്തിൽ പറയുന്നത് തന്നെയാണ് സമ്പ്രജ്ഞാനം എന്ന് പറഞ്ഞാൽ. അതിനാണ് ഇന്ന് ആൾക്കാർ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്താണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ഇപ്പോ ഈ താക്കോൽ ഞാൻ റൂം തുറന്ന് താക്കോൽ കയ്യിലെടുത്ത് അകത്ത് കയറി മേശപ്പുറത്ത് വെച്ചോ കട്ടിൽ കൊണ്ടുവച്ചോ എവിടെയാണ് വെച്ചോന്ന് എനിക്ക് പിന്നീട് ഓർമ്മയില്ല. പിന്നെ എനിക്കത് ഓർക്കാൻ പറ്റുന്നില്ല. അവിടെ എനിക്ക് എന്താണോ നഷ്ടപ്പെട്ടത് അതിനാണ് മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. എന്താണ് എനിക്ക് നഷ്ടപ്പെട്ടത്? അല്ല മോളിക്കൂള് ഭയങ്കര സയൻസ് ഒക്കെയാണ്. അതായത് നമ്മളാ ഞാനാ പ്രവൃത്തി ചെയ്തപ്പോ എന്റെ മനസ്സ് അവിടെ ഇല്ലായിരുന്നു. താക്കോൽ കൊണ്ടുവന്ന് ഞാൻ വയ്ക്കുന്ന സമയം എന്താണ് എന്റെ മനസ്സ് ആ താക്കോൽ വയ്ക്കുക എന്ന് പറയുന്ന പ്രവൃത്തിയിൽ അല്ലായിരുന്നു. എന്റെ മനസ്സിന് വേറെ ഏതോ ചിന്തയില്ലായിരുന്നു. അപ്പൊ സാധാരണ ഈ നമ്മളെല്ലാം കുറച്ച് പ്രായം കൂടി വരുമ്പോ എല്ലാരും പറയും ഓർമ്മ പഴയതുപോലെയല്ല, ഓർമ്മ കുറഞ്ഞു, പലതും മറന്നു പോകും എന്നൊക്കെ പറയും. അതൊരു ഫാഷൻ പോലെ എല്ലാരും പറയാറുണ്ട്, ഞാനും പറയാറുണ്ട്. അപ്പൊ അവിടെ എന്താ സംഭവിക്കുന്നത്? നമ്മള് ബോധപൂർവം പ്രവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പ്രവർത്തിച്ചപ്പോ നമുക്ക് ബോധമില്ലാത്തതുകൊണ്ടാണ് നമുക്ക് ഓർക്കാൻ കഴിയാത്തത്. അങ്ങനെ ഒരു ശീലം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഞാൻ താക്കോല് കൊണ്ടുവന്ന് മേശപ്പുറത്തോ കട്ടിലോ വച്ച ആ സമയത്ത് എന്റെ മനസ്സെന്ത് എവിടെയായിരുന്നു? വേറെ എവിടെയായിരുന്നു? അപ്പൊ പ്രവൃത്തിയും മനസ്സും ഒരിടത്ത് വരുന്നു. അതുകൊണ്ട് പിന്നെ എനിക്ക് ഓർക്കാൻ കഴിയില്ല. അതെന്റെ പ്രായത്തിന്റെ കുഴപ്പമല്ല, എനിക്ക് ആ സമ്പ്രജ്ഞാനമില്ലാതെ നഷ്ടപ്പെടുന്നതാണ്. അതുകൊണ്ട് അവർ പറയുന്നത് എന്താണോ, ഒരു ദിവസം ഒരു 10 മിനിറ്റെങ്കിലും നമ്മൾ ബോധപൂർവം ഇരിക്കാൻ ശ്രമിക്കും. എന്തിനെ കുറിച്ചുള്ള ബോധമായാലും മതി, എന്തിനെ കുറിച്ച് ബോധമൊന്നും വേണ്ട. ഇപ്പൊ നമ്മളെ ശരീരത്തിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടി ഇരിക്കുക. മനസ്സിലെപ്പോഴും ചിന്ത നടക്കുന്നുണ്ട്, പക്ഷെ 10 മിനിറ്റ് മനസ്സിനെ കുറിച്ചുള്ള ബോധത്തോടുകൂടി ഇരിക്കുക. എന്റെ ഉള്ളിൽ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്ന ബോധത്തോടുകൂടി ഇരിക്കുക. ഇതൊരു പ്രാക്ടീസ്. 24 മണിക്കൂറും നമുക്ക് അങ്ങനെ ഇരിക്കാൻ പറ്റില്ല, കാരണം നമ്മുടെ മനസ്സിൽ ചിന്ത വരും. പ്രവൃത്തിയും സ്ഥിരം ചെയ്യുന്ന പ്രവൃത്തികളാണെങ്കിൽ മനസ്സ് അവിടെ നിന്ന് പോകും. അതായത് ഇപ്പൊ ഞാൻ വൈകുന്നേരം 1/2 മണിക്കൂറും നടക്കുന്നു. ഈ നടക്കുന്ന മുഴുവൻ സമയത്തും എന്റെ ബോധം എന്റെ കാലുകളിൽ ഇരിക്കാന്ന് പറഞ്ഞാൽ പറ്റില്ല. അപ്പൊ ഞാൻ പലതും ചിന്തിച്ചുകൊണ്ടായിരിക്കും നടക്കുന്നത്. പക്ഷെ ഒരു ദിവസം എനിക്ക് വേണമെങ്കിൽ 10 മിനിറ്റ് എന്റെ കാഴ്ചപ്പാടുകളിൽ മാത്രം ചിന്തിച്ചുകൊണ്ട് നടക്കാൻ കഴിഞ്ഞാൽ അത് മൈൻഡ്ഫുൾനെസ് ആവും, അതിനാണ് സമ്പ്രജ്ഞാനം എന്ന് പറയുന്നത്. ഇതിനെയാണ് ധ്യാനം എന്ന് സമാധി എന്നൊക്കെ പറയുന്നത്. ആ പുള്ളി അതിനെ കുറിച്ച് പറഞ്ഞു, പുള്ളി അതിനെ കുറിച്ച് അത്ര വിശദമായി പറഞ്ഞില്ല, എന്നാലും അവരൊരു കാര്യം പറഞ്ഞു, സ്റ്റെപ്പുകൾ നടക്കുമ്പോ സ്റ്റെപ്പുകൾ ശ്രദ്ധിക്കുന്നതായി. ശരി, പുള്ളി അങ്ങനെ പറഞ്ഞിട്ട് എന്തെങ്കിലും ചെയ്തു നോക്കിയ അങ്ങനെ അത് തന്നെ പ്രാക്ടീസ് ചെയ്തു നോക്കിയോന്നു. ആ അത് നമ്മള് 5 മിനിറ്റോ 10 മിനിറ്റോ നമ്മള് ബോധത്തോടുകൂടി ഇരിക്കുക എന്ന് പറയുന്ന ആർക്കാ കഴിയാത്ത. അങ്ങനെ നമ്മൾ ബോധത്തോടുകൂടി ഇരിക്കുന്നതിനാണ് അവരെന്ത് പറയുന്നത്, മെഡിറ്റേഷൻ എന്ന് പറയും. അതാണ് അവർ മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത്. അത് ഒരുതരം ഇൻട്രോസെപ്ഷനാണ്. കാരണം എന്താണ്, അവൻ ആ സമയത്ത് അവനെ കുറിച്ച് അറിയുന്നു, മറ്റുള്ള ഒന്നിനെ നിരീക്ഷിക്കുകയല്ല, തന്നെ തന്നെ നിരീക്ഷിക്കുന്നു. അത് തന്റെ ശരീരത്തിലും മനസ്സിലുമാണ് തുടങ്ങുന്നത്. അതിന്റെ വിശദമായ കാര്യങ്ങളാണ് യോഗശാസ്ത്രത്തിൽ പിന്നീട് പോയിട്ട് തന്മാത്ര ധ്യാനം അത് എന്നൊക്കെ പറഞ്ഞു പോകും. അതുകൊണ്ട് എന്താണ്, നമുക്ക് മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മളെ മറ്റുള്ളവരെ നിരീക്ഷിക്കരുതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അതിന് പകരം എന്ത് ചെയ്യണം, നമ്മൾ നമ്മളെ തന്നെ നിരീക്ഷിക്കും. അതിന്റെ ഒരു ചെറിയ ഭാഗമാണ് ഞാനീ പറഞ്ഞു. ബൗദ്ധന്മാരും മറ്റും ബുദ്ധന്റെ നേരിട്ടുള്ള ഉപദേശമാണ് സത്യപത്താന സൂത്രം. ബുദ്ധൻ നേരിട്ട് ഉപദേശിച്ചാണ് ഈ സമ്പ്രജ്ഞാനത്തെ കുറിച്ച്. അതാണ് പിന്നീട് സമ്പ്രജ്ഞാത സമാധിയായി മാറി. സമ്പ്രജ്ഞാത യോഗമെല്ലാം ആയി മാറിയതാണ്. അപ്പൊ നമ്മളെ നിരീക്ഷിച്ചു കഴിഞ്ഞാൽ അപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ നമ്മുടെ നിരീക്ഷിക്കുക എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിങ്ങനെ പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കും, പ്രവർത്തിക്കുന്ന നമ്മൾ അറിയുന്നുണ്ട്, കാരണം നമ്മളാണ് ചിന്തിച്ചു കൂട്ടുന്നത്. എന്നാൽ ആ ചിന്ത നമ്മുടെ മനസ്സിന്റെ ചിന്തകളെ കുറിച്ച് നമുക്ക് അത് മോശമാണ് അങ്ങനെ ചിന്തിക്കുന്നതെന്ന് തോന്നിട്ടില്ല. അത് ശരിയല്ല, ശരിയല്ല എന്നുള്ളതല്ല, മുമ്പോട്ടുള്ള നമ്മുടെ പോക്കിന് സഹായിക്കില്ല എന്നറിയണമെങ്കിൽ നമ്മളെ ചിന്തയെ നമ്മൾ തന്നെ വിളിച്ചു പറയും. ആ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. ഞാൻ പറയാത്ത കാര്യമാണ് ചോദിക്കുന്നത്. സ്വാർത്ഥം നിസ്വാർത്ഥം തന്നില് നിരീക്ഷിക്കാനും ഞാൻ പറഞ്ഞു. മനസ്സിന് നടക്കുന്ന കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കേണ്ട കാര്യമില്ല, നമ്മളതിനെ അറിയുന്നുണ്ട്. ബോധപൂർവം നിരീക്ഷിക്കില്ലേ? ഞാൻ എന്താണ് ചെയ്യുന്നത്, എന്താണ് പറയുന്നത്, എന്താണ് നിരീക്ഷിക്കുന്നത്, ബോധമുണ്ട്, പിന്നെ ബോധപൂർവം വേണ്ട. ബോധമില്ലാതെ ആർക്കും ചിന്തിക്കാൻ പറ്റില്ല. ആ നമ്മുടെ ചിന്തയെക്കുറിച്ച്, ഏത് അത് പറയുന്നത് ചിന്തയെക്കുറിച്ചല്ല, നമ്മുടെ പ്രവൃത്തിയും ചിന്തയും ഒരിടത്ത് വരുന്ന കാര്യം പറഞ്ഞാണ്. അത് വേറൊരു കാര്യമാണ് പറഞ്ഞത്. മനസ്സിനെ നിരീക്ഷിക്കുന്ന കാര്യമല്ല പറഞ്ഞത്. നമ്മൾ പ്രവർത്തിക്കുന്ന എന്തോ അതിനെ കുറിച്ച് ചിന്തിക്കണമെന്നാണ് പറഞ്ഞത്. അത് മറ്റൊരു വിഷയം പറഞ്ഞു. ഇത് പറയുന്ന അതല്ല. നമ്മുടെ ഉള്ളിൽ നടക്കുന്ന ചിന്തകൾ, ആ ചിന്തകളെക്കുറിച്ച് നമുക്കൊരു ധാരണയുണ്ട്, നമ്മൾ മാത്രമേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യും, നമ്മുടെ മുന്നോട്ടുള്ള പോക്കിന് ഉപദ്രവകരമായി വരുന്ന ചിന്തകൾ നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കും. ബോധമില്ലാത്തയല്ല, ബോധത്തോടുകൂടി തന്നെയാണ്. അപ്പോ ആ ചിന്തകളെക്കുറിച്ച് നമുക്ക് തന്നെ ലജ്ജ തോന്നണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ആ ചിന്തിക്കുമ്പോൾ സംസാരിക്കണം. ഇതൊരു ടെക്നിക്കാണ്. ചിന്തിക്കുമ്പോൾ സംസാരിച്ചു കഴിഞ്ഞാൽ, ഓ ഞാനിങ്ങനെയാണല്ലോ ചിന്തിക്കുന്നതെന്ന് ഞാൻ തന്നെ കേൾക്കുകയാണ്. അപ്പൊ നമ്മൾ എന്തിനാ സംഭവിക്കുന്നത്, നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കും. മറ്റേ നമ്മളെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല, നമ്മളങ്ങനെ ചിന്തിച്ചു പോവുകയാണ് ഒരൊഴുക്കിൽപ്പെട്ടത് പോലെ. നമ്മുടെ ചിന്തകളെക്കുറിച്ച് നമ്മൾ ചിന്തിച്ചിട്ട് ഈ ചിന്ത നമ്മളെ മുമ്പോട്ട് പോകാൻ സഹായിക്കില്ല എന്ന് തിരിച്ചറിയുമ്പോൾ നമ്മളെ അതിൽ നിന്ന് നമ്മൾ പിന്മാറും. അത്തരം ചിന്തകളിൽ നിന്നും മറ്റുള്ളവർക്ക് ഉപദ്രവകരമായി വരുന്ന ചിന്തകളിൽ നിന്ന് നമ്മൾ പിന്മാറും. അത്തരം വാക്കുകളിൽ നിന്ന് പിന്മാറും, പിന്നെ പ്രവൃത്തിയിൽ നിന്ന് പിന്മാറും. അങ്ങനെ വരുമ്പോഴാണ് നമുക്ക് ഗുരുദേവൻ പറഞ്ഞ കാര്യം സംഭവിക്കുന്നത്. എന്താണോ എന്താണ് ആ ഊർധ്വമുഖത എന്ന് പറയുന്ന അപ്പോഴാണ് സംഭവിക്കുന്നത്. നമ്മളൊന്ന് പുരോഗമിക്കുന്ന അപ്പോഴാണ്, നമ്മളൊന്ന് മുന്നോട്ട് പോകുന്നത്. എവിടെ മുന്നോട്ട് പോകുന്നത്, എവിടെയാ മുന്നോട്ട് പോകുന്നത്, എവിടത്തേക്കാണ് മുന്നോട്ട് പോകുന്നത്? ആ അത് ആത്മീയമായി നമ്മൾ മുന്നോട്ട് പോകുന്നതാണ്. അതിനാണ് ആത്മീയമായ പുരോഗതി എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ചിന്തകളെ കുറിച്ച് നമുക്ക് തന്നെ എന്ത് വേണം, ലജ്ജ തോന്നുന്നു, ഞാൻ ഇത്രയും മോശമാണോ എന്ന് തോന്നും, ഞാൻ ഇത്രയും വൃത്തികെട്ടവനാണോ എന്ന് തോന്നുന്നു. അങ്ങനെ തോന്നാറുണ്ടോ? ഉണ്ട്, ഉണ്ടെന്ന അല്ലേ. അങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ, അങ്ങനെ തോന്നിയാലും ഉറപ്പായിട്ടും തിരുത്തും. അതായത് നമ്മുടെ ഉള്ളിൽ ദ്രോഹബുദ്ധി ഉണ്ടെങ്കിൽ, മനസ്സിലായ ദ്രോഹബുദ്ധി ഉണ്ടെങ്കിൽ, ദ്രോഹബുദ്ധി ഇല്ലാതെ നമുക്ക് വേറെ ആളെ അധിക്ഷേപിക്കാൻ പറ്റില്ല. നമ്മൾ മറ്റേതെങ്കിലും ഒരു വ്യക്തിയുടെ ആത്മാഭിമാനത്തെ സ്പർശിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഉള്ളിൽ ദ്രോഹബുദ്ധിയുണ്ട്. പക്ഷെ അത് ദ്രോഹബുദ്ധിയാണ് നമ്മൾ തിരിച്ചറിയുന്നില്ല. അത് ദ്രോഹബുദ്ധിയാണ് നമ്മൾ തിരിച്ചറിയുന്ന ആ നിമിഷം നമ്മൾ എന്ത് ചെയ്യും, അത് നമ്മളെക്കുറിച്ച് നമുക്കൊരു ലജ്ജ തോന്നും. ആ അത് അറിയാതെ നമ്മൾ ചെയ്യുന്നതെന്ന് തന്നെയാണ് ഞാനും പറയുന്നത്. അറിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ എന്ത് ചെയ്യും, അറിഞ്ഞാണ് ചെയ്യുന്നതെങ്കിൽ എപ്പോഴാണോ അവനെ കുറിച്ച് ബോധമുണ്ടാകുന്നത്, അപ്പൊ അവനെന്താ സംഭവിക്കുന്നത്. അതിന് ഞാൻ ആദ്യം ചോദിച്ച കാര്യം അവിടെ വരും, എന്താണ് നമ്മുടെ ജീവിതം എന്താണ്. ഒരു കശാപ്പുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾ ഡെയിലി ഇതിനെ വെട്ടിക്കൊണ്ടിരിക്കുകയാണ് അല്ലേ. അയാൾക്ക് ഒരിക്കലും അതിന് പിന്മാറണമെന്ന് തോന്നുന്നില്ല, കാരണം ഇത് പ്രാണിയെ ദ്രോഹിക്കുകയാണ്, ഹിംസിക്കുകയാണെന്ന് തോന്നുന്നു. എന്തുകൊണ്ട്? അയാൾ ആ പ്രവൃത്തിയായിട്ടും ആ ചിന്തയുമായിട്ടുള്ള താതാന്യം പ്രാപിച്ചു. അയാളുടെ ചിന്തയും പ്രവൃത്തിയെല്ലാം എന്താണ്, ദ്രോഹത്തോട് താതാന്യം പ്രാപിച്ചുകൊണ്ട്. ഒരിക്കലും അയാൾക്ക് തോന്നുന്നില്ല ഇത് എന്ത് പിന്മാറണം. അപ്പൊ നമ്മൾ ദ്രോഹത്തോട് താതാന്യം പ്രാപിച്ചിരിക്കുകയാണെങ്കിൽ ദ്രോഹിക്കുമ്പോൾ നമുക്ക് പിന്മാറാൻ തോന്നുന്നില്ല, ദ്രോഹിക്കുന്ന തെറ്റാണെന്ന് തോന്നുന്നില്ല. ദ്രോഹം കൊണ്ട് മറ്റുള്ളവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കത്തില്ല. ആണോ? അതെന്ത് ബുദ്ധിയാണ്? അതിപ്പോ സഹോദരന്മാരാണെന്നൊക്കെ നമുക്കറിയാം. പക്ഷെ സഹോദരനെയാണ് മുമ്പിൽ വെച്ച് കത്തി വെച്ച് കട്ട് ചെയ്യുന്നു. സഹോദരനെ തന്നെയാണ് എന്ത് ചെയ്യുന്നത്? മുമ്പിൽ നമ്മള് ടേബിളിൽ കടത്തിയിട്ട് കട്ട് ചെയ്യുന്നു. അതിനോട് എങ്ങനെ നന്നാവാൻ ശ്രമിക്കുന്നതിനും അതിന് വരുന്ന തടസ്സങ്ങളും അത് നടക്കാത്തതിന്റെ കാര്യങ്ങളാ പറയുന്നത്. എന്തുകൊണ്ടാണ് അല്ല നന്നാവണമെന്നറിയാൻ വയ്യാത്ത ആരുമില്ല. മനുഷ്യന് നന്നാവണം എന്നറിയാൻ വയ്യാത്ത ഒരു മനുഷ്യരും ഇല്ല. എല്ലാവർക്കും അറിയാം നന്നാവണം, പക്ഷെ മനുഷ്യന് അതിന് കഴിയുന്നില്ല. എന്തുകൊണ്ട് കഴിയുന്നില്ല എന്നുള്ള കാര്യമാണ് പറയുന്നത്. അതൊക്കെ നമുക്കറിയാം, പ്രബലമായ തന്ത്രങ്ങളൊക്കെ വേണമെന്നറിയാം. പക്ഷെ അത് തന്ത്രമൊന്നും കാണുന്നില്ല നമ്മൾ ആരിലും. അതെന്തുകൊണ്ടാണെന്നാണ് പറയുന്നത്? ആത്മബലമെന്നോ എന്തായാലും ആത്മബലമില്ലെന്നോ അല്ലെങ്കിൽ എന്താണോ എന്റെ ന്യൂനത, ആ ന്യൂനതയെ കുറിച്ച് നമ്മൾ ബോധവാനല്ല. ഇത്രേ പറഞ്ഞുള്ളൂ. അല്ലാതെ നമ്മള് കശാപ്പുകാരനും അവൻ ചെയ്യുന്ന പ്രവൃത്തിയോട് താതാമ്യപ്പെട്ടിരിക്കുകയാണ്. അതുകൊണ്ട് അങ്ങനെ ചെയ്യരുത്. ആത്മാഭിമാനം അല്ല, ഈ വഴി തെറ്റുക എന്താണ് നിങ്ങള്? അതൊക്കെ പുസ്തകത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. ഞാൻ അതെല്ലാം പറയുന്നു. നമ്മൾ വഴിതെറ്റുക എന്ന് പറഞ്ഞാലേ നമ്മളെ എതിരെ വരുന്ന ഒരുവന്റെ കർണത്തൊരടി കൊടുത്തിട്ട് ഞാൻ വഴിതെറ്റിയില്ല എന്നൊരാൾ വിചാരിക്കാം. ഞാൻ വഴിയൊന്നും തെറ്റിയിട്ടില്ല, പിന്നെ ഞാൻ എന്താ ചെയ്തത്? ആ അവിടെ ആ പ്രശ്നം. നമ്മളെ യേശു ക്രിസ്തു പറഞ്ഞതുപോലെ നമുക്ക് ജീവിക്കാൻ പറ്റില്ല, പക്ഷെ ഗുരു പറഞ്ഞതുപോലെ ജീവിക്കാനൊന്ന് ശ്രമിച്ചു പോകും. അങ്ങനെയാണെങ്കിൽ ഒരുത്തന്റെ കരണത്തടിക്കുന്ന മുമ്പേ ഒന്ന് ഒന്ന് അതിന് മുമ്പ് ഒന്ന് ചിന്തിക്കണം. എന്താണ് ഒരു പീഡ എരമ്പിനും വരുത്തരുത്. അതെ, അപ്പൊ എന്താണ് ഒരു പീഡ എരമ്പിനും വരുത്തരുതെന്ന് നമുക്കറിയാം. പക്ഷെ എരമ്പിനെ പിടിച്ച് ഞെരടി കൊല്ലുമ്പോൾ പറയും നീ എന്നെ കടിക്കാൻ വന്നതുകൊണ്ടല്ലേ, കടിച്ചില്ലെങ്കിൽ നീ കടിക്കുമായിരുന്നല്ലോ ആ എന്ന് നമ്മൾ വ്യാഖ്യാനിച്ചിട്ട് എന്ത് ചെയ്യും? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തി ചെയ്തുകൊണ്ടേയിരിക്കും. ഈ പറയുന്ന ഉപദേശങ്ങളെല്ലാം ഒരു വഴിക്ക് ഒഴുകി കൊണ്ടുവരും. അപ്പൊ ആ മനുഷ്യൻ എന്താണ്? ആ മനുഷ്യൻ ഒരിക്കലും മുന്നോട്ട് പോകത്തില്ല. ഗുരു പറയുന്ന ഊർധ്വമുഖത്വം ആ വ്യക്തിയുടെ ജീവിതത്തിൽ ഒരിക്കലും സംഭവിക്കില്ല. അത് മാത്രമല്ല, ആ വ്യക്തി എന്ന് പറയുന്നത് ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെ യുക്തികൾ കൊണ്ട് ന്യായീകരിക്കുകയാണെങ്കിൽ ആ വ്യക്തി സ്വയം മനസ്സിലാക്കിയില്ലെങ്കിലും മറ്റുള്ളവരെ സംബന്ധിച്ച് ആ വ്യക്തി ഒരു പബ്ലിക് ന്യൂസൻസ് ആയിരിക്കും. ഈ പറഞ്ഞു മനസ്സിലായോ? മറ്റുള്ളവർ നമ്മളെ കുറിച്ച് നമ്മൾ കരുതുന്ന എന്തെന്നുള്ളതിന് വലിയ മാർക്കുണ്ട്. നമ്മളെ ഈ ഞാനീ പറയുന്ന കാര്യങ്ങളോട് എന്താണോ എതിർക്കാൻ ഒരു മനസ്സ് വരുന്നുണ്ടല്ലോ. അത് തന്നെ, നമ്മളെ കുറിച്ച് മറ്റുള്ളവര് നമ്മളൊരു പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന് കാണുകയാണെങ്കിൽ അവിടെ നമ്മളെന്തോ ഒരു പ്രശ്നമുണ്ട്. അങ്ങനെ കാണുകയാണെങ്കിൽ നമ്മളെന്തോ ഒരു പ്രശ്നം, അത് നമ്മൾ മനസ്സിലാക്കുന്നില്ല എന്നുള്ള ശരിയാണ്, അതിനോട് ഞാൻ യോജിച്ചു. പക്ഷെ മറ്റുള്ളവര് അതിനെ ഇങ്ങനെ മാർക്ക് ചെയ്യണം, എന്താണ് ഇയാളൊരു പബ്ലിക് ന്യൂസൻസ്. ആ ഇവിടെ പ്രശ്നം, അത് തന്നെയാണ് നമ്മുടെ പ്രശ്നം. ആ പ്രശ്നം എന്ന് പറയുന്നത് നമുക്ക് പരിഹരിക്കാൻ ചിലപ്പോൾ അസാധ്യമായിരിക്കും. അത് എന്താണ് അങ്ങനെയും വരാം. കാരണം എന്തുകൊണ്ട്? ചിലപ്പോൾ നമ്മുടെ ജീനുകളുടെ സ്വാധീനം അത്ര ശക്തമായിരിക്കും. അപ്പൊ നമുക്ക് ഈ പറയുന്ന എന്താണ് സമൂഹം നമ്മൾക്ക് കൽപ്പിക്കുന്നില്ല എന്താണ് ഇയാളൊരു പബ്ലിക് ന്യൂസൻസ് ആണ് എന്ന് ആൾക്കാർക്ക് തോന്നുന്ന അതിനെ നമ്മളൊരിക്കലും അംഗീകരിക്കാനോ നമ്മളുടെ എവിടെയാണ് പ്രശ്നങ്ങളെന്ന് നമ്മൾ കറക്റ്റ് ചെയ്യാനോ നമുക്ക് കഴിയുന്നില്ലെങ്കിൽ ഗുരു പറയുന്നതനുസരിച്ച് നമുക്ക് ഊർധ്വമുഖത്വമില്ല. അപ്പൊ അത് നമ്മൾ എന്താണ് നമ്മുടെ ആ നമ്മൾ എന്ത് സ്വാധീനങ്ങളിലാണ് പെട്ടിരിക്കുന്നത്. സ്വാധീനങ്ങളിൽ പെട്ടുപോകുന്ന ആരുടെയും കുറ്റമാണ്. എന്നുവെച്ചാൽ ആ സ്വാധീനം നമ്മുടെ ആന്തരികമാണ്. ആ സ്വാധീനങ്ങളിൽ നിന്ന് നമ്മൾ കുതറി മാറാനൊരു ശ്രമം നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു ശ്രമം ശ്രമിച്ചു നോക്കുക എന്നുള്ളതേ ഉള്ളൂ. കഴിഞ്ഞാലായാലും രക്ഷപ്പെട്ടു, കഴിഞ്ഞില്ലെങ്കിൽ ഒന്നുമില്ല. കഴിഞ്ഞാൽ രക്ഷപ്പെട്ടു, അല്ലാതെ ആ ഒരു പ്രോസസ് മനസ്സിലായോ? ആ ഒരു പ്രോസസ്സിന് നമ്മൾ എതിർത്തുകൊണ്ട് കാര്യമില്ല. ആ പ്രോസസ്സിന് നമ്മൾ ചോദ്യം ചെയ്തിട്ട് കാര്യമില്ല. നമുക്ക് കഴിയുമെങ്കിൽ അങ്ങനെ ഒരു പ്രോസസ്സിന് നമ്മൾ വഴങ്ങിക്കൊടുക്കുക, പറ്റുമോ എന്ന് നോക്കുക. അത് കഴിയില്ലെങ്കിൽ പിന്നെ നമ്മളും മറ്റുള്ളവരും. ഇപ്പൊ ഒരു ഡോക്ടർ ഒരു രോഗിയെ കണ്ടു. അപ്പോൾ ഡോക്ടർ രോഗിയെ ഡയഗ്നോസ് ചെയ്തു, ഇയാൾക്ക് ഇന്നതാണ് പ്രശ്നം. അപ്പൊ രോഗിയെ സംബന്ധിച്ചിടത്തോളം എന്താണ്, ആ ചികിത്സയ്ക്ക് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. ആ ചികിത്സ കൊണ്ട് എന്തൊക്കെ അസൗകര്യങ്ങളുണ്ടായാലും ശരി, അതിന് വഴങ്ങിക്കൊടുക്കുക എന്നുള്ളതാണ്. അല്ല, വഴങ്ങിക്കൊടുത്താൽ മാത്രമേ അത് ആരോഗ്യം തിരിച്ചു പിടിക്കാൻ പറ്റൂ, ഇല്ലെങ്കിൽ രോഗം മൂർച്ഛിക്കും, രണ്ടേ സംഭവിക്കത്തുള്ളൂ. അപ്പൊ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ എന്താണ് ഇപ്പോ ചില കാര്യങ്ങൾ നമ്മൾ തുറന്ന് സംസാരിക്കുമ്പോൾ എന്താണ് നമ്മുടെ തന്നെ ആന്തരികമായ പ്രശ്നം. നമ്മൾ ചില കാര്യങ്ങളിങ്ങനെ തുറന്ന് വളരെ പബ്ലിക്കായിട്ട് സംസാരിക്കുമ്പോൾ നമ്മുടെ തന്നെ ആന്തരികമായ പ്രശ്നങ്ങൾ അതിന് കുറുകയും ചെയ്യും. അപ്പോൾ അത് എന്താണ് ഓരോ വ്യക്തികൾക്കും തോന്നും, എന്താണ് ഇത് എന്നെ എവിടെയോ ഇത് സ്പർശിക്കുന്നുണ്ടെന്ന് തോന്നും, ഇത് എന്നെ സ്പർശിക്കുന്ന കാര്യമാണെന്ന് തോന്നും. തോന്നുന്നില്ല? തോന്നും. അപ്പോ അത് സ്വാഭാവികമാണ്. ചിലപ്പോ ഞാൻ പറയുന്ന എന്നെ സ്പർശിച്ച കാര്യങ്ങളായിരിക്കും ഞാൻ പറയും, ഞാൻ എന്റെ ജീവിതത്തിൽ നേരിട്ട കാര്യങ്ങളായിരിക്കും, ഞാൻ പരാജയപ്പെട്ടതോ വിജയിച്ചതോ ആയ കാര്യങ്ങളായിരിക്കും ഞാൻ പറയും. അപ്പൊ അത് ഓരോരുത്തർക്കും തോന്നും ഇത് എന്നെ സ്പർശിക്കുന്ന കാര്യങ്ങളാണെന്നോ പറയുന്ന ആളതറിയണമെന്നില്ല. അപ്പൊ മനസ്സെന്ത് ചെയ്യും, അജിറ്റേറ്റ്, മനസ്സിലൊരു അജിറ്റേഷൻ നടക്കും. അപ്പൊ അതിനെ ഓവർകം ചെയ്യുക എന്നുള്ളതാണ്, അതിനെ മറികടക്കുക എന്നുള്ളതാണ് നമ്മുടെ ജോലി. ആധ്യാത്മികമായ മുന്നോട്ട് പോകേണ്ട അതൊക്കെ ആവശ്യമാണ്. അല്ല, നമ്മളിൽ ഇൻഹറന്റായിരിക്കുന്ന നമ്മുടെ പ്രവണതകൾ അതിന് വിധേയമായി ജീവിച്ചു പോവുകയാണെങ്കിൽ നമുക്കൊരിക്കലും ആധ്യാത്മികമായി മുന്നോട്ട് പോകാൻ പറ്റത്തില്ല. കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മാറ്റേണ്ടി വരും. നമ്മളെ സ്പർശിക്കുന്നത് എത്ര ദൂരവുമായി സ്പർശിക്കുന്നതായാലും ശരി, നമ്മുടെ ചില പ്രവണതകൾ നമ്മുടെ ആധ്യാത്മികമായ ജീവിതത്തിന് ഒരിക്കലും സഹായിക്കത്തില്ല. അപ്പൊ ആ പ്രവണതകളെ തിരിച്ചറിയുകയും നമ്മളതിനെ ഒന്ന് എന്താണ് കൈകാര്യം ചെയ്യാൻ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞെന്ന് വരും. ഇല്ലെങ്കിൽ ആധ്യാത്മികമായി നിങ്ങൾ മുമ്പോട്ട് പോകത്തില്ല. ഭൗതികമായി ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കും. അപ്പൊ ഈ ആശ്രമം ഇപ്പൊ ശിവേരി മഠം എന്നുള്ളതല്ല, ഏത് ആശ്രമങ്ങൾ ഏത് കൂട്ടായ്മകളായാലും ശരി, ഈ ആശ്രമങ്ങളിലേക്ക് കടന്നു വരുന്ന എല്ലാവരുടെയും ഉള്ളിലൊരു ആത്മീയമായ ഒരു ഗുരു പറയുന്ന പോലെ ഒരു ഊർധ്വമുഖം ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അവർ യാതൊരു സംശയം. അപ്പൊ അങ്ങനെ ഒരു ആഗ്രഹിച്ചു വരുമ്പോ 99% അങ്ങനെയായിരിക്കും. പക്ഷെ അയാൾക്ക് എന്താണ് മുന്നേറാൻ കഴിയാതെ വരുമ്പോ, അതിലയാള് ആധ്യാത്മികമായി മുന്നേറുന്നതിൽ അയാള് പരാജയപ്പെടുമ്പോ ആണ് അയാള് ആധ്യാത്മികതയെ മാറ്റിവെച്ചിട്ട് പിന്നെ ഇത്തരം സ്ഥാപനങ്ങളിൽ പ്രസ്ഥാനങ്ങളിലൊക്കെ ഭൗതികമായ കിടമത്സരങ്ങൾക്ക് വേണ്ടിയാണ് സ്വയം തന്നെ മാറുന്നത്. അവിടെയാണ് അയാൾ ആത്മീയത വിട്ടിട്ട് എന്ത് ചെയ്യുന്നു, ഭൗതികമായി. അങ്ങനെ ഒരാൾ ഒരു സമൂഹത്തിൽ എല്ലാവരും ഒന്നും വേണ്ട, ഒരാള് അയാൾ ആത്മീയതയെ ഉപേക്ഷിച്ചിട്ട് ശരിക്കും ഭൗതികമായ കാര്യങ്ങൾ മുറുകെ പിടിച്ചാൽ അത് ആ കൂട്ടത്തിലുള്ള എല്ലാവർക്കും പ്രശ്നമാണ്. എല്ലാവരെയും എന്ത് ചെയ്യും? അത് അവരെ വ്യതിചലിപ്പിക്കും, അവരുടെ മാർഗത്തിൽ നിന്ന് സർവരെയും വ്യതിചലിപ്പിക്കും. ഒരാൾ വിചാരിച്ചാൽ എല്ലാവരും വ്യതിചലിച്ചു പോകും. കാരണം എന്തോരും എല്ലാവരും അതിനോട് പ്രതികരിക്കേണ്ടി വരും. അപ്പോ ഒരു ആധ്യാത്മിക വ്യക്തിയുടെ ജീവിതത്തിലെ പരാജയമല്ല, ഒരു ആധ്യാത്മിക പ്രസ്ഥാനത്തിന്റെ പരാജയം എന്ന് പറയുന്നത് അവിടെ വരുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ വരുന്ന മാർഗഭ്രംശമായി ഒരു വ്യക്തിയിൽ അത് മതി. മൊത്തം ആ പ്രസ്ഥാനത്തിന്റെ പരാജയം എന്ന് പറഞ്ഞാൽ മൊത്തമുള്ള ആ പ്രസ്ഥാനത്തിലെ വ്യക്തികൾക്ക് മാർഗഭ്രംശം വരും. ഒരുപക്ഷെ അയാളുടെ ആന്തരികമായ പ്രവണതകളായിരിക്കും അതിന് കാരണമായി തീരുന്നത്. ഒരാള് അസ്വസ്ഥനാകുമ്പം അത് മറ്റുള്ള സർവർക്കും എന്തൊരു അസ്വസ്ഥതയുണ്ടാകും. അപ്പൊ നമ്മൾ മറ്റുള്ളവർക്ക് അസ്വസ്ഥത സൃഷ്ടിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ തിരിച്ചറിയുക, അത് നമ്മുടെ ഒരു പരാജയമാണ്. ഞാൻ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഒരു അസ്വസ്ഥത ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കി കൊടുക്കുക അതെന്റെ പരാജയമാണ്. ഇത്രയും മനസ്സിലാക്കിയാണ്.